ഇരുപത്തെട്ടാം ദശകം. ഉയരുന്നു വിഷാഗ്നി കത്തിയാളി ജലധിക്കുള്ളിലതാണു കാളകൂടം. അതു മോന്തി ഭവൽപ്രിയത്തിനായി ഗിരിശൻ വാനവർ വാഴ്ത്തവേ തെളിഞ്ഞോൻ. കടയുമ്പോളുയർന്നു കാമധേനു മുനിമാർക്കായ് അതു നൽകി നീ ത്രിമൂർത്തേ. കരി കൽപ്പകം അശ്വം അപ്സരസീ പലരത്നങ്ങൾ സുരർക്കുമങ്ങു നൽകി. മധുവൈരിയിൽ രാഗലോലയാകം രമയുണ്ടായി. രമണീയയായ ദേവിയേ പരിപാവനയിൽ ജനം കൊതിച്ചു. സകലം ചഞ്ചലചിത്തമായി ഭവിച്ചു. ഹൃദയം തുയി ദത്തമെന്നു കാൺകെ സുരനാഥൻ മണിപീഠമേകി നിന്നാൻ. ഒരു നൂറു വിശിഷ്ടവസ്തുവാർന്നിട്ട് അഭിഷേകം മുനിമാർ നടത്തി. സൂക്രിയാ അഭിഷേകജലത്തൊടത്തു നിൻ കൺമുനയാൽ ഭൂഷിത കോമളാങ്കിയാളെ. മണികുണ്ടലപീതചേലകാരാദ്യഖിലം ചേർത്ത് അടിയിച്ചു വാനവന്മാർ. വരമാലയിൽ വണ്ടുമൂളിമെല്ലേ നടകൊണ്ടാൾ. കുചകുംഭവും കുലുങ്ങി മധുനാദമിയെന്നു കാൽച്ചിലമ്പാലതിലജ്ജാവതി നിന്റെ മുമ്പിലെത്തി. ഗിരിശൻ വിധി തൊട്ട വാനവന്മാർ ഗുണവാന്മാർ ശരി ദോഷമൽപ്പമുള്ളോർ അവളോർത്തു സമസ്ത രമ്യനാകം. തവ കണ്ഠത്തിലണിഞ്ഞു ദിവ്യമാല്യം അനുരക്തയെ മാറിലേന്തി നിന്നാനവളും ലോകജനത്രിയായി ഭവിച്ചാൾ. തവ മാറിലിരുന്നു കൺമുനത്തെല്ലുതിരുമ്പോൾ ഭുവനം സമൃദ്ധമായി. ഭുവനങ്ങൾ മയക്കുമാറുയർന്നും മതമേറ്റുന്നൊരു മദ്യവും ജലത്തിൽ. അതു നൽകി മഹാസുരർക്ക് പൂജിച്ചവരെ ജ്ഞാനഗതിക്കു മൂലവസ്തു. നവമേഘമനോഹരൻ ഭവാനും സുധാ ധന്വന്തരമൂർത്തിയായി. കുടത്തിൽ കരതാരിലെടുത്തുയർന്നു വന്നു പരിപാലിക്ക മരുൽപുരാധിനാഥ.